അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഫ്സീറുൽ ബൈളാവി സൂറത്തുൽ ബഖറയുടെ 19-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്ത് الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون എന്ന 3-ാം ആയത്തിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ആരംഭിച്ചത്. ഈ ആയത്ത് കഴിഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ടതാണോ ബന്ധപ്പെട്ടതല്ലേ എന്ന നിലക്കുള്ള ചർച്ചകൾ, ബന്ധപ്പെട്ടതാണെങ്കിൽ എങ്ങനെ ബന്ധപ്പെട്ടതല്ലെങ്കിൽ എങ്ങനെ ഇഖ്റാബ് നൽകാം എന്നൊക്കെയുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഭാഗങ്ങൾ ആദ്യം കുറച്ച് വായിക്കുന്നു, പിന്നീട് സാധാരണ പോലെ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വൽ ഈമാനു ഫിൽ ലുഗത്തി ഇബാറത്തുൻ അനി തസ്ദീഖി മഅഖൂദു മിനൽ അംനി കഅന്നൽ മുസദ്ദിഖ ആമനൽ മുസദ്ദഖ മിനൽ തക്ദീബി വൽ മുഖാലഫതി വതഅദിയതുഹു ബിൽ ബാഇ لتلمنه معنى الاعتراف وقد يطلق بمعنى الوثوق من حيث ان الواثق بالشيء صار ذا امن منه ومنه ما امنت ان اجد صحابه وكلا الوجهين حسن في يؤمنون بالغيب واما في الشرع فالتصديق بما علم بالضروره انه من دين محمد صلى الله عليه وسلم كالتوحيد والنبوه والبعث والجزاء او مجموع ثلاثه امور اعتقاد الحق والاقرار به والعمل بمقتضاه عند جمهور المحدثين والمعتزله والخوارج فمن اخل بالاعتقاد وحده فهو منافق ومن اخل بالاقرار فكافر ومن اخل بالعمل ففاسق وفاقا وكافر عند الخوارج وخارج عن الايمان غير داخل في الكفر عند المعتزله والذي يدل على انه التصديق وحده انه سبحانه وتعالى اضاف الايمان الى القلب فقال اولئك كتب في قلوبهم الايمان وقلبه مطمئن بالايمان ولم تؤمن قلوبهم ولما يدخل الايمان في قلوبكم وعطف عليه العمل الصالح في مواضع لا تحصى وقرنه بالمعاصي فقال تعالى وَإِن طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا يَا أَيُّهَا الَّذِينَ آمَنُوا كُتِبَ عَلَيْكُمُ الْقِصَاصُ فِي الْقَتْلَى الَّذِينَ آمَنُوا وَلَمْ يَلْبِسُوا إِيمَانَهُمْ بِظُلْمٍ مَعَ مَا فِيهِ مِنْ قِلَّةِ التَّغْيِيرِ فَإِنَّهُ أَقْرَبُ إِلَى الْأَصْلِ وَهُوَ مُتَعَيَّنُ الْإِرَادَةِ فِي الْآيَةِ إِذِ الْمُعَدَّى بِالْبَاءِ هُوَ التَّصْدِيقُ وِفَاقًا ثم اختلف في ان مجرد التصديق بالقلب هل هو كاف لانه المقصود ام لا بد من انضمام الاقرار به للمتمكن منه ولعل الحق هو الثاني لانه تعالى ذم المعاند اكثر من ذم الجاهل المقصر وللمانع ان يجعل الذم للانكار لا لعدم الاقرار للمتمكن منه. ഇത്രയും ഭാഗങ്ങൾ ഇൻഷാല്ല നമുക്ക് ഇന്ന് പരിശോധിക്കാം. വൽ ഈമാനു ഫിൽ ലുഗത്തി ഇബാറത്തുൻ അനി തസ്ദീഖി. ഈമാൻ എന്നത് ലുഗത്തിൽ ഇബാറത്തുൻ അനി തസ്ദീഖി, തസ്ദീഖിനെ പറ്റിയുള്ള പരാമർശമാണ്. തസ്ദീഖ് എന്നാൽ വിശ്വാസം. ഒരാൾ ഒരു വാർത്ത പറയുമ്പോൾ ആ വാർത്തയെ ശ്രോതാവ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനാണ് തസ്ദീഖ്. ആ വാർത്ത പറഞ്ഞയാളെ, സാമിഅ കേട്ടയാള്, ശ്രോതാവ് തസ്ദീഖ് ചെയ്തു എന്ന് പറയാം. ഭാഷയിൽ ഈമാൻ എന്നാൽ തസ്ദീഖാണ്. മൗഖൂദു മിനൽ അംനി, അംന് എന്നതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളതാണ് ഈമാൻ എന്നത്. അമിന എന്നാൽ നിർഭയനായി സുരക്ഷിതനായി എന്നൊക്കെയാണല്ലോ അർത്ഥം. ആ അമിനയെ ഹംസ കൊടുത്ത് മുത്താദിയാക്കിയാൽ ആമനയാകും. ആമന എന്നാകുമ്പോൾ രണ്ട് തരത്തിൽ അർത്ഥം നൽകാം. ഒന്ന്, അമിന എന്നത് ഒരു മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലാണ്. അപ്പോൾ ആമന എന്നത് രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലാവും. അങ്ങനെയാണല്ലോ, താദിയത്തിന്റെ ഹംസ കൊടുത്താൽ ഒരു മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലിനെ രണ്ട് മഫ്ഊലുകളിലേക്ക് വിട്ടുകടത്തുന്നു. അമിന നിർഭയനായി, ആമന നിർഭയനാക്കി. അമിന സുരക്ഷിതനായി, ആമന സുരക്ഷിതനാക്കി. ഇനി താദിയത്തിന്റെ ഹംസ കൊടുത്താൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്. സാറ ദാ അംനിൻ, ആമന എന്നാൽ സാറ ദാ അംനിൻ, സുരക്ഷയുള്ളവനായി തീർന്നു, നിർഭയത്വമുള്ളവനായി തീർന്നു. സാറ ദാ അംനിൻ എന്നൊരർത്ഥം കൂടി ഹംസ കൊടുത്താൽ ആമനക്ക് വരും. സാധാരണ നമ്മൾ സറഫിന്റെ കിതാബുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ ഹംസ കൊടുക്കുമ്പോൾ സൈറൂറത്തിന്റെ അർത്ഥം അതല്ലെങ്കിൽ താദിയത്തിന്റെ അർത്ഥം രണ്ടും വരാറുണ്ട്. ഔറക്ക എന്ന് പറയുമ്പോൾ അവിടെ സാറദാവറക്കിൻ, ഇലയുള്ളതായി തീർന്നു എന്നാണല്ലോ അർത്ഥം. ഈ രണ്ട് സാധ്യതകളും ഇവിടെ പരിശോധിക്കുകയാണ്. ഭാഷാപരമായി സുരക്ഷിതനാക്കി എന്ന അർത്ഥവും അതുപോലെ സുരക്ഷിതത്വമുള്ളവനായി തീർന്നു എന്ന അർത്ഥവും രണ്ടും വെച്ച് പരിശോധിച്ച് നമുക്ക് ഈമാനിനെ മനസ്സിലാക്കി തരികയാണ് അദ്ദേഹം ചെയ്യുന്നത്. മൗഖുദു മിനൽ അംനി, അംനിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. കഅന്നൽ മുസദ്ദിഖ ആമനൽ മുസദ്ദഖ മിന തക്സീബി വൽ മുഖാലഫ. ആ ബന്ധം അഥവാ മങ്കൂലു മിൻഹുവായ അർത്ഥവും മങ്കൂലു ഇലൈഹിയായ അർത്ഥവും തമ്മിലുള്ള ബന്ധമാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. മുസദ്ദിഖ്, ഈമാൻ എന്നതിന് തസ്ദീഖ് എന്ന് അർത്ഥം നൽകുന്നത്, അതിന്റെ അടിസ്ഥാന അർത്ഥമായിട്ടുള്ള സുരക്ഷിതനാക്കി, ആമന എന്നാൽ സുരക്ഷിതനാക്കി എന്ന അർത്ഥത്തിൽ നിന്നാണ് എന്ന് വരുമ്പോൾ, മുസദ്ദിഖ് മുസദ്ദഖിനെ, ഞാൻ മറ്റൊരാളെ തസ്ദീഖ് ചെയ്യുന്നുവെങ്കിൽ, അയാൾ പറഞ്ഞ വാർത്ത ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ അയാളെ സുരക്ഷിതനാക്കി, ഞാൻ അയാളെ നിഷേധിക്കുന്നതിൽ നിന്നും, ഞാൻ അയാളെ എതിർക്കുന്നതിൽ നിന്ന് ഞാൻ അയാളെ സുരക്ഷിതനാക്കി. അതുകൊണ്ട് തസ്ദീഖ് ചെയ്തു എന്ന അർത്ഥത്തിന് ആമന എന്ന പദത്തെ അഥവാ സുരക്ഷിതനാക്കി എന്ന പദത്തെ ഉപയോഗിച്ചു. അത് തമ്മിലുള്ള ബന്ധം ആണ് അദ്ദേഹം വിശദീകരിച്ചു തന്നത്. മുസദ്ദിഖ് മുസദ്ദഖിനെ സുരക്ഷിതനാക്കുന്നു, നിർഭയനാക്കുന്നു, നിഷേധിക്കുന്നതിൽ നിന്നും എതിർക്കുന്നതിൽ നിന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ വിശ്വസിച്ചു, ഞാൻ തസ്ദീഖ് ചെയ്തു, ഞാൻ ആമൻതു ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ നിഷേധിക്കുന്നതിൽ നിന്നും നിർഭയനാക്കി, സുരക്ഷിതനാക്കി എന്ന ഭാഷാപരമായ അർത്ഥമുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് തസ്ദീഖ് ചെയ്തു എന്ന ഈ അർത്ഥത്തിലേക്ക്, വിശ്വസിച്ചു എന്ന അർത്ഥത്തിലേക്ക് ഇതിനെ നക്കൽ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകുന്നു. നിർഭയനാക്കി എന്ന അർത്ഥമാണെങ്കിൽ ആമന എന്നത് ആമൻതുഹു, രണ്ട് മഫ്ഊലിലേക്ക്, രണ്ടാം മഫ്ഊലിലേക്ക് നേരിട്ട് വിട്ടുകിടക്കുമല്ലോ, പിന്നെന്തിനാണ് ബാ കൊണ്ട് താദിയത്ത് ചെയ്തത്, വിട്ടുകടത്തിയത്, മഫ്ഊലിലേക്ക് വിട്ടുകടത്തിയത് എന്ന സംശയം സ്വാഭാവികമാണ്. അമിന എന്നത് ഒരു മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന ഫീലാണ്, സുരക്ഷിതനായി. ആമന എന്നത് അപ്പോൾ രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്ന ഫീലായി. അങ്ങനെ വരുമ്പോൾ പിന്നെ ബാഇന്റെ ആവശ്യമില്ലല്ലോ. പിന്നെന്തിനാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ആമൻതു ബിഹി ബാ കൊണ്ട് താദിയത്ത് ചെയ്യുന്നത്? അത് ലിതലമ്മുനിഹി മാനൽ ഇഅ്തിറാഫി. ആമൻതു എന്ന പദം ഇഅ്തിറാഫ് ചെയ്തു, സമ്മതിച്ചു എന്ന ഒരർത്ഥത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഇഅ്തിറഫ എന്ന പദം വിട്ടുകടത്താറുള്ളത് ബാവ് കൊണ്ടാണ്. ബാവ് കൊണ്ട് വിട്ടുകടത്തപ്പെടുന്ന ഇഅ്തിറഫ എന്ന പദത്തിന്റെ അർത്ഥം ഈ ഫീൽ ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ്, ആ ആശയം ഇവിടെ കൂടി പരിഗണിക്കപ്പെടുന്നത് കൊണ്ടാണ് ആ സമ്മതിക്കുക എന്ന ഇഅ്തിറാഫിന്റെ അർത്ഥം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അതിനെ വിട്ടുകടത്താറുള്ള ബാ കൊണ്ട് ആമന എന്ന ഫീലിനെ വിട്ടുകടത്തുന്നത്. വഖദ് യുത്ലഖു ബിമാനൽ വുസൂഖി, എന്നാൽ ആമന എന്നതിനെ വുസൂഖിന്റെ അർത്ഥത്തിന് പറയപ്പെടാറുണ്ട്. മിൻ ഹൈസു ഇന്നൽ വാസിഖ ബിശ്ശൈഇ സാറദ അംനി മിൻഹു, ഉറപ്പിക്കുക എന്നൊക്കെയാണല്ലോ വുസൂഖിന്റെ അർത്ഥം. ഒരു വസ്തുവിന് ഉറപ്പുള്ളവൻ അതിൽ നിന്ന് സുരക്ഷിതനായി തീർന്നത് പോലെയാണ്. അതുകൊണ്ട് സ്വാറദ അംനിൻ എന്നർത്ഥമുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആമന എന്നതിന് രണ്ടർത്ഥമാണുള്ളത്, സുരക്ഷിതനാക്കി എന്നർത്ഥവും സുരക്ഷിതത്വമുള്ളവനായി തീർന്നു എന്നർത്ഥവും. ഈ സുരക്ഷിതത്വമുള്ളവനായി തീർന്നു എന്ന മങ്കൂൽ മിൻഹുവായ അർത്ഥത്തിൽ നിന്ന് വസിഖ ബിഹി വുസൂഖിന്റെ അർത്ഥത്തിലേക്ക് നക്കൽ ചെയ്യപ്പെടുകയാണ്. അപ്പോ ഒന്നിൽ വുസൂഖുള്ളവൻ അതിൽ നിന്ന് സുരക്ഷിതനായി തീർന്നത് കൊണ്ടാണ് ആ മാനയിൽ നിന്ന് ഈ മാനയിലേക്ക് നക്കൽ ചെയ്തിട്ടുള്ളത്. വമിൻഹു, ആ വുസൂഖിന്റെ അർത്ഥത്തിനുള്ള ആമനയിൽപ്പെട്ടതാണ് മാ ആമൻതു അൻ അജിദ സഹാബത്തൻ, സൗഹൃദത്തെ എത്തിക്കുന്നതിൽ നിന്ന് ഞാൻ സുരക്ഷിതനായില്ല, സുരക്ഷിതനായി തീർന്നില്ല. യാത്ര പോവാൻ ഉദ്ദേശിച്ച ഒരാൾ കൂടെ യാത്ര ചെയ്യാൻ ആരും ഇല്ല എന്നതുകൊണ്ട് യാത്ര ക്യാൻസൽ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാരണമാണത്. മാ അമൻതു അൻ അജിദ സഹാബത്തൻ, എന്താ നീ യാത്ര പോവാതിരുന്നത്? കൂടെ യാത്ര പോവാൻ ഒരു സഹാബത്തിനെ ലഭിക്കുന്നതിൽ നിന്ന് ഞാൻ സുരക്ഷിതനായി തീർന്നില്ല, അങ്ങനെ എനിക്ക് ഉറപ്പ് കിട്ടിയില്ല. മാ വസിഖത്തു എന്ന അർത്ഥത്തിനാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എനിക്കങ്ങനെ ഉറപ്പ് കിട്ടിയില്ല, ഒരു സുഹൃത്തിനെ കിട്ടുമെന്ന്, സൗഹൃദം കിട്ടുമെന്ന്, കൂടെ വരാൻ ആരെങ്കിലും കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയില്ല എന്നർത്ഥത്തിനാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഉറപ്പ് കിട്ടിയില്ല എന്നതിന്റെ അർത്ഥം ഈ അർത്ഥത്തിൽ നിന്നാണല്ലോ, അഥവാ സൗഹൃദം ലഭിക്കുന്നതിൽ നിന്ന് ഞാൻ സുരക്ഷിതനായി തീർന്നില്ല എന്ന അർത്ഥത്തിനാണ്. വകിലൽ വജഹൈനി ഹസനുൻ ഫി യുഅ്മിനൂന ബിൽ ഗൈബി, യുഅ്മിനൂന ബിൽ ഗൈബി എന്ന നമ്മുടെ ഈ ആയത്തിൽ യൂസിഖൂന ബിൽ ഗൈബി എന്ന അർത്ഥത്തിനാണെങ്കിലും അതുപോലെ തന്നെ യുസദ്ദിഖൂന ബിൽ ഗൈബി എന്ന അർത്ഥത്തിനാണെങ്കിലും രണ്ടർത്ഥവും അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നതിൽ നല്ലത് തന്നെയാണ്, പ്രശ്നമില്ലാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നു. വഅമ്മാ ഫി ശറഈ, എന്നാൽ ശറഈൽ, ശറഈൽ എന്നിവിടെ പറഞ്ഞതുകൊണ്ട് നേരത്തെ ലോകത്ത് എന്ന് പറഞ്ഞത് ഉർഫിൽ എന്ന അർത്ഥത്തിന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഭാഷാപരമായി ഒരർത്ഥമല്ലേ ഉണ്ടാവൂ. പിന്നെ വസിഖയുടെ അർത്ഥവും അതുപോലെ തന്നെ സദ്ദഖയുടെ അർത്ഥവും ഒക്കെ ആമനക്ക് എങ്ങനെ ഉണ്ടായി എന്ന ഒരു സംശയം ഉണ്ടാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ അമ്മാ ഫി ശറഈ എന്ന് പറഞ്ഞത് കൊണ്ട് മനസ്സിലാക്കാം, അവിടെ ഫി ലുഗത്തി എന്ന് പറഞ്ഞത് ഉർഫിൽ എന്ന അർത്ഥത്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മാ ഫി ശറഈ, ശറഈൽ ഈമാൻ എന്നത് فَتَصْدِيقُ بِمَا عُلِمَ بِالضَّرُورَةِ أَنَّهُ مِنْ دِينِ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ كَالتَّوْحِيدِ وَالنُّبُوَّةِ وَالْبَعْثِ وَالْجَزَاءِ. തൗഹീദ്, നബുവത്ത്, ബഅസ്, ജസാ പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിൽപ്പെട്ടതാണ് എന്ന് അനിവാര്യമായും അറിയപ്പെട്ട കാര്യങ്ങളെ വിശ്വസിക്കുക, അതിനാണ് ശറഇൽ ഈമാൻ എന്ന് പറയുക. ഒരു അഭിപ്രായം ഔ മജ്മൂഉ സലാസത്തി ഉമൂരിൻ, അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളുടെയും ടോട്ടലിനാണ് ഈമാൻ എന്ന് പറയുക എന്നത് മറ്റൊരഭിപ്രായം. ഏതൊക്കെ മൂന്ന് കാര്യങ്ങൾ? ഇഅ്തിഖാദുൽ ഹഖി, ഹഖിനെ വിശ്വസിക്കുക. ഹഖ് എന്നാൽ ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽ പെട്ടതാണ് എന്ന് അനിവാര്യമായും അറിയപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളെ വിശ്വസിക്കുക. അതോടൊപ്പം വൽ ഇഖ്റാറു ബിഹി, അതിനെ നാവുകൊണ്ട് അംഗീകരിക്കുക. നാവുകൊണ്ട് സാധിക്കുന്നവൻ നാവുകൊണ്ട്, നാവുകൊണ്ട് കഴിയാത്തവൻ മൂകനൊക്കെ ആയിട്ടുള്ള ആള് അവന് സാധ്യമാകുന്ന രൂപത്തിൽ അംഗീകരിക്കുക. ഇഖ്റാറു ബിഹി, നാവുകൊണ്ട് അംഗീകരിക്കുക. വൽ അമലു ബി മുഖത്തല്ലാഹു, അതിന്റെ മുഖത്തല്ല കൊണ്ട്, അതെന്തിനെയാണോ തേടുന്നത് അതിനനുസരിച്ച് കർമ്മം ചെയ്യുക. അപ്പോ വിശ്വാസം, അതുപോലെ നാവുകൊണ്ടുള്ള സമ്മതിക്കൽ, അതുപോലെ അമൽ, ഈ മൂന്നിന്റെയും മജ്മൂഇനാണ് ഈമാൻ എന്ന് ശർഇൽ പറയുക എന്ന് മറ്റൊരഭിപ്രായം. എന്താ ജംഹൂരിൽ മുഹദ്ദിസീന വൽ മുഅ്തസിലത്തി വൽ ഖവാരിജി, ഭൂരിഭാഗം മുഹദ്ദിസുകളുടെ അടുക്കലും മുഅ്തസിലത്തിന്റെ അടുക്കലും ഖവാരിജിന്റെ അടുക്കലും ഒക്കെ ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് ഉള്ളത്. ഫമൻ അഖല്ല ബിൽ ഇഅ്തിഖാദി വഹ്ദഹു ഫഹുവ മുനാഫിഖുൻ, ഇഅ്തിഖാദിൽ മാത്രം ഭംഗം വരുത്തിയവൻ അവൻ മുനാഫിഖാണ്, വിശ്വാസ കപടനാണ്. ഫമൻ അഖല്ല ബിൽ ഇഖ്റാരി ഫകാഫിറുൻ, ഇഖ്റാറിൽ ഭംഗം വരുത്തിയവൻ, നാവുകൊണ്ട് അംഗീകരിക്കാത്തവൻ, അവൻ കാഫിറാണ്. വമൻ അഖല്ല ബിൽ അമലി, അമലിൽ ഭംഗം വരുത്തിയവൻ, കർമ്മത്തിൽ ഭംഗം വരുത്തിയവൻ, ഫഫാസിഖുൻ വിഫാഖൻ, ഫാസിഖുമാണ് ഏകാഭിപ്രായം, അഥവാ എല്ലാവരും ഫാസിഖാണ് എന്ന് സമ്മതിക്കുന്നു. വ കാഫിറുൻ ഇന്ദൽ ഖവാരിജി, ഖവാരിജികളുടെ അടുക്കൽ അമലിൽ ഭംഗം വരുത്തിയവൻ കാഫിറാണ്. വഖാരിജുൻ അനിൽ ഈമാനി ഗൈറ ദാഖിലിൻ ഫിൽ കുഫ്രി ഇന്ദൽ മുഅ്തസില, മുഅ്തസിലക്കാരുടെ അടുക്കൽ ഈമാനിൽ നിന്ന് പുറത്തുപോയി എന്നാൽ കുഫ്രിൽ പ്രവേശിച്ചിട്ടുമില്ല, കുഫ്രിൽ പ്രവേശിക്കാത്ത നിലയിൽ ഈമാനിൽ നിന്ന് പുറത്തുപോയവനാണ്. വല്ലദി യദുല്ലു അല അന്നഹു തസ്ദീഖ് വഹ്ദഹു, ഈമാൻ എന്നാൽ തസ്ദീഖ് മാത്രമാണ് എന്നതിനുമേൽ അറിയിക്കുന്ന തെളിവാണ്. അന്നഹു സുബ്ഹാനഹു വതആല അളാഫൽ ഈമാന ഇലൽ ഖൽബി, അള്ളാഹു ഈമാനിനെ കൽബിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്നു. ഫഖാല, അള്ളാഹു പറഞ്ഞു, ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന, അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ രേഖപ്പെടുത്തി. അപ്പോൾ ഈമാൻ കൽബിനോട് കൽബിലേക്ക് ചേർത്തി പറഞ്ഞു എന്നത് ഒന്നാമത് പറഞ്ഞ അഭിപ്രായം, അഥവാ ഇഅ്തിഖാദ് അത്തസ്ദീഖു ബിമാ ഉലിമ ബിൽ ളറൂറത്തി അന്നഹു മിൻ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തെ സാധൂകരിക്കുന്നു. അതുപോലെ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ശാന്തത പ്രാപിച്ചതാണ് അവന്റെ ഹൃദയം എന്ന് പറയുന്ന ആയത്തിലും കൽബിലേക്ക് ഈമാനിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. വലം തുമിൻ ഖുലൂബുഹും, അവരുടെ കൽബുകൾ ഈമാനുള്ളതായില്ല എന്ന് പറയുന്നിടത്തും ഈമാനിനെ കൽബിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബുകളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്തും കൽബിലേക്ക് ഈമാനിനെ ചേർത്തി പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കൽബിലേക്ക് ഈമാനിനെ ചേർത്തി പറഞ്ഞു എന്നത് ആദ്യം പറഞ്ഞ അഭിപ്രായത്തിന്, അഥവാ ഈമാൻ എന്നത് അത്തസ്ദീഖു ബിമാ ഉലിമ ബിൽ ളറൂറത്തി അന്നഹു മിൻ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അഭിപ്രായത്തെ സാധൂകരിക്കുന്ന ഒരു ന്യായമാണ്. നാല് ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് വഅതഫ അലൈഹിൽ അമല സാലിഹ ഫി മവാലി അല തുഹ്സ, അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ ഈമാനിനോട് അമലു സാലിഹിനെ അതഫ് ചെയ്തിരിക്കുന്നു. ആമനു വാമലു സാലിഹാദ് ഇന്നല്ലദീന ആമനു വാമലു സാലിഹാദ് ഖുർആൻ പല സ്ഥലങ്ങളിലായി അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. ഈമാനിനോട് അമലു സാലിഹിനെ അതഫ് ചെയ്യുന്നു എന്നതിനർത്ഥം അമല് ഈമാന്റെ ഭാഗമല്ല, ഈമാൻ എന്നത് ആദ്യം പറഞ്ഞ അർത്ഥപ്രകാരമാണ് എന്നതിനെ സാധൂകരിക്കുന്നതാണല്ലോ. അതുപോലെ മൂന്നാമത് പറയുന്ന ന്യായം വഖറനഹു ബിൽ മഅസി, മഅസിയത്തിനോട് ഈമാനിനെ ചേർത്തി പറഞ്ഞിരിക്കുന്നു. മഅസിയത്ത് കൂടി ഈമാന്റെ അർത്ഥത്തിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ, മഅസിയത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഈമാന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ പിന്നെ ഈമാനിന്റെ കൂടെ മഅസിയത്തിനെ ചേർത്തി പറയില്ലല്ലോ. ഫഖാല, മഅസിയത്തിനോട് ചേർത്തിയിട്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, وَإِنْ طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെട്ടാൽ, അപ്പോൾ ഈമാനുള്ളവർ സംഘട്ടനത്തിൽ ഏർപ്പെടുക എന്ന പാപം ചെയ്യുന്നു, മഅസിയത്ത് ചെയ്യുന്നു. അതിനർത്ഥം ഈമാൻ എന്ന അർത്ഥത്തിന്റെ പരിധിയിൽ അമൽ വരുന്നില്ല എന്നാണല്ലോ. അതേപോലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, ഖിസാസ് നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കും. ഖിസാസ് നിയമമാക്കപ്പെടണമെങ്കിൽ കൊല നടക്കണ്ടേ? മുഅ്മിൻ കൊല ചെയ്യുന്നു, അതുകൊണ്ടാണല്ലോ അവന്റെ മേൽ ഖിസാസ് നിയമമാക്കപ്പെടുന്നത്. അപ്പോൾ കൊല എന്നത് പ്രവൃത്തി കാരണം അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതുപോലെ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽ ളുൽമിൻ, വിശ്വസിച്ചയാളുകൾ അവരുടെ ഈമാനിന് അക്രമം കൊണ്ട് വസ്ത്രമണിയാത്ത ആളുകൾ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ലുൽമ് എന്നത് വസ്ത്രമാവാം, ഈമാന്റെ വസ്ത്രമാവാം എന്നാണല്ലോ അതിൽ നിന്ന് വരുന്നത്. അതിനർത്ഥം ലുൽമ് എന്ന വസ്ത്രം ധരിച്ചതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഈ ന്യായങ്ങളൊക്കെ ഒന്നാമത്തതാണ് എന്നതിന് തെളിവായി വരുന്നതാണ്. മാത്രമല്ല മാമാഫിഹി മിൻ ഖില്ലത്തി തഗയീരി, ഈ അർത്ഥത്തിന് അതായത് ഒന്നാമത്തെ ഈ അഭിപ്രായത്തിൽ ഖില്ലത്തു തഗയീറാണ് ഉള്ളത്, വളരെ ചെറിയ മാറ്റം മാത്രമാണ് അടിസ്ഥാനപരമായ അർത്ഥത്തിനേക്കാൾ ഉള്ളത്. അടിസ്ഥാനപരമായ ഈമാന്റെ അർത്ഥം അത്തസ്തീഖ് മുത്തലഖൻ തസ്തീഖാണല്ലോ, മുത്തലഖൻ തസ്തീഖ് ഇഅ്തിഖാദു സാമിഇ, ശ്രോതാവിന്റെ വിശ്വാസം. എന്തിനെ വിശ്വസിക്കുക? മുഖ്ബിർ, ഒരു മുഖ്ബിർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ സാമിഇ വിശ്വസിക്കുക, ആ മുഖ്ബർ ബിഹിയെ വിശ്വസിക്കുക, അതിനാണ് തസ്തീഖ് എന്ന് പറയുക, മുത്തലഖൻ തസ്തീഖ്. ആ മുത്തലഖൻ തസ്തീഖിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അത്തസ്തീഖ് ബിമാ ഉലിമ ബിൽ ളറൂറത്തി എന്നാണ്. മാ ഉലിമ ബിൽ ളറൂറത്തി എന്ന ഒരു ഖൈദ് മാത്രമുള്ള തസ്തീഖാണ് ഒന്നാമത് പറഞ്ഞ അഭിപ്രായം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായ അർത്ഥമായ അത്തസ്തീഖ് മുത്തലഖൻ തസ്തീഖ് എന്നതിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അർത്ഥവും ഏതാണ്? അത്തസ്തീഖ് ബിമാ ഉലിമ ബിൽ ളറൂറത്തി എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ്. അതിൽ ഖില്ലത്തു തഗ്യീർ, വളരെ ചെറിയ ഒരു മാറ്റം വരുത്തൽ മാത്രം, മുത്തലഖൻ തസ്തീഖിൽ അത്തസ്തീഖ് ബിമാ ഉലിമ മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായത്തിൽ അതും അതോടൊപ്പം ഇഖ്റാറും അമലും ഒക്കെ വേണമെന്നാണല്ലോ പറഞ്ഞത്. ഫൈനഹു അക്രബു ഇലൽ അസ്ലി, അതിൽ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ എന്നതിന്റെ ന്യായമാണ് പറഞ്ഞത്. അസ്ലിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈ അഭിപ്രായമാണ്, അഥവാ അസ്ലിലുള്ള മുത്തലഖൻ തസ്തീഖ് എന്നതിനോട് അടുത്ത് നിൽക്കുന്നത് അത്തസ്തീഖ് ബിമാ ഉലിമ ബിൽ ളറൂറ എന്ന് പറഞ്ഞ ആ അഭിപ്രായമാണ്. വഹുവ മുതഅയ്യനുൽ ഇറാദത്തി ഫിൽ ആയത്തി, ആയത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് അത് തന്നെയാണ് എന്നതും അതിലുള്ള ഒരു കാര്യമാണ്. മാമാഫിഹി മിൻ ഖില്ലത്തി തഗ്യീരി വഹുവ മുതഅയ്യനുൽ ഇറാദ ഫിൽ ആയ, ആയത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് അത് തന്നെയാണ് എന്നതും ഒന്നാമത്തതിന്റെ ന്യായമാണ്, ഒന്നാമത്തെ വാദത്തെ സാധൂകരിക്കുന്ന ന്യായമാണ്. ഇതിൽ മുഅദ്ദ ബിൽ ബാഇ ഹുവ തസ്ദീഖ് വിഫാഖൻ, ബാ കൊണ്ട് വിട്ടുകടത്തപ്പെട്ടാൽ അത് തസ്ദീഖാണ് ഏകാഭിപ്രായ പ്രകാരം. സുമ്മഖ്തുലിഫ ഫി അന്ന മുജറദ തസ്ദീഖ് ബിൽ ഖൽബി ഹൽ ഹുവ കാഫിൻ, പിന്നെ അഭിപ്രായ വ്യത്യാസമാക്കപ്പെട്ടു. ഫി അന്ന മുജറദ തസ്ദീഖ് ബിൽ ഖൽബി ഹൽ ഹുവ കാഫിൻ, ഈ ഖൽബ് കൊണ്ടുള്ള തസ്ദീഖ് മാത്രം മതിയോ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ, സ്വർഗ പ്രവേശനത്തിന് ഈ ഖൽബ് കൊണ്ടുള്ള തസ്ദീഖ് മാത്രം മതിയോ? അം ലാബുദ്ദ മിൻ ഇൽമാമിൽ ഇഖ്റാരി ബിഹി ലിൽ മുതമക്കിനി മിൻഹു, അതല്ല നാവുകൊണ്ടുള്ള ഇഖ്റാറുകൂടി, നാവുകൊണ്ട് സാധിക്കുന്നവന് നാവുകൊണ്ടുള്ള ഇഖ്റാറുകൂടി അനിവാര്യമാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വലഅല്ല ഹഖ ഹുവ സാനി, ശരി സത്യം രണ്ടാമത്തതാവാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആ അഭിപ്രായത്തിലേക്ക് ചായുകയാണ്. അതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു തരുന്ന അഭിപ്രായവും. അഥവാ ഈ പറഞ്ഞ തസ്തീഖ് മാത്രം പോരാ, നാവുകൊണ്ടുള്ള ഇഖ്റാറുകൂടി, നാവുകൊണ്ട് സാധിക്കുന്നവന് അതുകൊണ്ടുള്ള ഇഖ്റാറുകൂടി അനിവാര്യമാണ് എന്ന അഭിപ്രായമാണ്, അതാണ് സത്യം, അത് സത്യമായേക്കാം. അതിനദ്ദേഹം പറയുന്ന ന്യായം, ലി അന്നഹു തആല ദമ്മൽ മുആനിദ അക്സറ മിൻ ദമ്മിൽ ജാഹിലിൽ മുഖസ്സിരി, ചിന്തയിൽ വീഴ്ച വരുത്തിയിട്ട് അറിവില്ലാതെ പോയ അഥവാ വിശ്വാസം വരാതെ പോയ ആളെ ആക്ഷേപിക്കുന്നതിനേക്കാൾ അള്ളാഹു ആക്ഷേപിച്ചിട്ടുള്ളത് മുആനിദായ ആളെയാണ്. അറിഞ്ഞിട്ടും ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും നാവുകൊണ്ട് അംഗീകരിക്കാത്ത ആളെയാണ് അള്ളാഹു കൂടുതലായി ആക്ഷേപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, വലിൽ മാനഇ, അതിനെ എതിർക്കുന്നവന് ദമ്മിനെ ആക്കാം, അഥവാ അള്ളാഹു ആക്ഷേപിച്ചതിനാക്കാം, ലിൽ ഇൻകാരി ഇൻകാറിന് വേണ്ടിയാക്കാം, ലാലി ആദമിൽ ഇഖ്റാരിൽ മുതമക്കിനി മിൻഹു, ഇഖ്റാറ് സാധിച്ചവൻ ഇഖ്റാറ് ചെയ്യാത്തതിനല്ല അള്ളാഹു ദമ്മ് ചെയ്യുന്നത്, മറിച്ച് അവന്റെ ഇൻകാറിനെയാണ് അള്ളാഹു ദമ്മ് ചെയ്യുന്നത്. അവനോട് ആവശ്യപ്പെട്ടിട്ടും അവന് പറയാൻ സാധിച്ചിട്ടും അവൻ പറയാതിരുന്നത് തന്നെ അവൻ ഇൻകാർ ചെയ്യാണ് എന്നുള്ളതിന്റെ തെളിവാണല്ലോ. അതുകൊണ്ട് അള്ളാഹു ആ ഇൻകാറിനെ തന്നെയാണ് ആക്ഷേപിക്കുന്നത്, അല്ലാതെ അവൻ വിശ്വസിച്ചിട്ട് നാവുകൊണ്ട് പറയാതിരിക്കുന്നതിനെയല്ല എന്ന് ഇതിനെ എതിർക്കുന്നവർക്ക് പറയാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അദ്ദേഹം ഇഖ്റാറുകൂടി വേണം, ഇഖ്റാറുകൂടി മുഅ്തബറാണ് എന്നതിന് ഈ തെളിവ് പറയുന്നതിന് പകരം ഒരു സമൂഹം ഇജ്മാ പോലും വാദിക്കത്തക്ക രൂപത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ എന്നല്ല ഏകദേശം പണ്ഡിതന്മാർ ഇഖ്റാറ് മുഅ്തബറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൻ വരില്ലായിരുന്നു എന്ന് ഷെയ്ഖ് സാദ പോലുള്ള ഇതിന്റെ ഹാഷികളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹു കാമിലായ ഈമാനുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാ നാളെ ഗൈബുമായി ബന്ധപ്പെട്ട, ഗൈബ് എന്ന പരാമർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കലാമിനെ ആഴത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله.